പന്ത്രണ്ടാം ദശകം. സ്വയംഭുവൻ മനു ജനോൽക്കര സൃഷ്ടി ചെയ്യുക കണ്ടു ജലത്തിൽ മഹിമുങ്ങിയതായ കാലം. ത്വൽ പാദസേവ മുനിമാരുടുമൊത്തു സത്യലോകത്തിലാർന്നിടും അജങ്കലണഞ്ഞു ധന്യൻ. സൃഷ്ടിക്ക് ഞാൻ പ്രജകളെ ധരമുങ്ങിയല്ലോ നിർത്തേണ്ടതെങ്ങ് ഇവരെ ഞാൻ കമലാധിവാസാം. സ്വയംഭുവൻ മനു വണ്ണമുരയ്ക്ക് നിന്റെ പാദങ്ങളോർത്തു ജലജാസന നമ്പുജാക്ഷ. ഹാ ഹാ വിഭോ, ജലമിവൻ വളരെ കുടിച്ചു മുമ്പ് ഇപ്പോഴും ധരണി മുങ്ങിയതെന്തു കാര്യം എന്നോതി നിൻപദമണഞ്ഞൊരജൻ്റെ മൂക്കിൽ കുഞ്ഞായ പന്നി വടിവാർന്നു ഭവാൻ പിറന്നു. അങ്കുഷ്ഠമാത്രതനുവായ ഭവാൻ മുറയ്ക്കു കുംഭീസമാനമതിയായി വളർന്നു വന്നു. വാനോളമെത്തിയത് കണ്ടു തനൂജരത്തുവല്ലാതെ വിസ്മയമിയെന്നു സരോജയോരീ. ആരെൻ്റെ നാസികയിൽ വന്നൊരചിന്യമേന്മയാർന്നുള്ള പന്നീത് വൈഷ്ണവമായ എന്നോ ചിന്തിക്കയിങ്ങനെ യജൻ മലപോൽ വളർന്നു ഗർജിച്ചു നീ ഞൊടിയിലങ്ങനെ ഘോരഘോരം. നാദം തുതീയമിതു കേട്ടു തപസ്സു ചെയ്യും സത്യസ്ഥലോകമുനിമാർ വളരെ സ്തുതിച്ചാർ. തൽ സ്തോത്രകരുടമയനായി വളർന്നു വീണ്ടും വാരാശി തന്നിൽ അതിഭീകരനങ്ങിറങ്ങി. ചെമ്പിച്ച് ഇരുണ്ടതൊടു രോമശതങ്കുടഞ്ഞും വാൽപൊക്കിയും ഭയതദാസിക കീഴമർന്നും മേഘപ്രഭേദികൾ ചുഴറ്റിട്ടും അക്ഷിപൂണ്ടും വാഴ്ത്തും മുനിക്കു കുളിരേകിയുമങ്ങിറങ്ങി. പേടിച്ച നക്രതിരയൊത്തു തിമിംഗലങ്ങൾ പാഞ്ഞു കലങ്ങി അലചിന്തിടുമാഴിയിങ്കൽ. ഘോരാരവത്തുടവിടുന്ന് ഇളയെ തിരഞ്ഞു പാതാളവാസികൾ വിരണ്ടു വിറച്ചുപോയി. കണ്ടു ഭവാനിളയെ ദൈത്യനണച്ചതായി പാതാളദേശമതിലെൻ്റെ വരാഗമൂർത്തേ. പുല്ലെന്ന പോലെ അസുരസേനകളെ തുരത്തി പിന്നീട് തേറ്റകളിൽ ഊഴിയ നീ ഉയർത്തി. മുത്തങ്ങ പോൽ ധരയതംഷ്ടകളാലെടുത്തു പൊക്കുന്ന നിൻഭയതമായി വളർന്ന ദേഹം പൊങ്ങി കലങ്ങിയ സമുദ്രജലത്തിൽ നിന്നു ലീലാവരാക മമ ദുഃഖമകറ്റിയാലും.